അന്തരോക്ഷജ്ഞാനം എന്ന് പറഞ്ഞാൽ സമാധിയിത ജ്ഞാനം, അതാണ് ബ്രഹ്മപരോക്ഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് അവിടെ എന്തുകൊണ്ട് പ്രപഞ്ചം മറയുന്നു, അതിന് കാരണം പറയുന്നു പ്രപഞ്ചത്തിന്റെ കാരണമായിരിക്കുന്ന അവിദ്യ, അത് അപരോക്ഷജ്ഞാനം കൊണ്ട് നശിക്കും, അത് അപ്രപഞ്ചം അനുഭവപ്പെടാതെ. ഇപ്പൊ സമാധിയിലെ ബ്രഹ്മജ്ഞാനം ഉണ്ടാകുന്നു, അപരോക്ഷജ്ഞാനം അതിന് സമാധിജ്ഞാനം എന്ന് പറയും. എന്തുവരുന്നു അവിദ്യ നശിക്കും. അപ്പോ അങ്ങനെ ഒരു അവിദ്യ, അവിദ്യ പറയുന്നു അനിർവചനീയമായ അവിദ്യ, സത്തന്നോ അസത്തന്നോ നിർവചിക്കാൻ വയ്യാത്ത അവിദ്യ, അങ്ങനെ ഒരു അവിദ്യയാണ് ഈ പ്രപഞ്ചത്തിന് കാരണം എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള ഒരു അവിദ്യ എന്ന് പറയുന്നത് പ്രത്യക്ഷമാണ് അപരോക്ഷം. താൻ അജ്ഞനാണോ ബ്രഹ്മത്തെ കുറിച്ച് നിനക്കറിയാമോ എന്ന് ചോദിച്ച ഒരാൾ പറയുന്നു താൻ അജ്ഞനാണ്, എനിക്കറിയില്ല, ഞാൻ ഇന്നാരാണെന്നറിയാം, പക്ഷെ ഞാൻ ബ്രഹ്മമാണെന്ന് അറിയത്തില്ല. അവിദ്യ പ്രത്യക്ഷമായിരിക്കുന്നു ഒരാൾക്ക് അജ്ഞോഹം എന്ന് പറയുന്ന അനുഭവം. അപ്പൊ പ്രത്യക്ഷമായിരിക്കുന്ന ആ വിദ്യ നശിക്കണമെങ്കിൽ പ്രത്യക്ഷമായ ജ്ഞാനം വേണം. ഏതുപോലെ ഇരുള് പ്രത്യക്ഷമായിരിക്കും, പ്രത്യക്ഷമായിരിക്കുന്ന ഇരുള് നശിക്കണമെങ്കിൽ എന്ത് വേണം? പ്രത്യക്ഷമായ വെളിച്ചം വേണം, അല്ലാതെ നശിക്കത്തില്ല. ഞാൻ ഇരുട്ട് മുറിയിരിക്കുകയാണ്, പക്ഷെ എനിക്ക് വെളിച്ചത്തെ കുറിച്ച് അറിവുണ്ട്, വെളിച്ചം എന്താണെന്നൊക്കെ ഉള്ള അറിവ് എനിക്ക് ശരിക്കുണ്ട്, പക്ഷെ ഇരുള് പോകത്തില്ല. ഇരുള് പോകണമെങ്കിൽ എന്ത് വേണം? അവിടെ വെളിച്ചം എനിക്ക് പ്രത്യക്ഷമാണ്. അപ്പൊ എന്റെ മുമ്പിൽ ഉള്ള ഇരുള് പ്രത്യക്ഷമായിരിക്കുന്ന ഇരുള് മറിയണമെങ്കിൽ, അത് ഇല്ലാതാവണമെങ്കിൽ എന്റെ മുമ്പിൽ അതുപോലെ വെളിച്ചം പ്രത്യക്ഷമാണ്. അതുപോലെ ഇവിടെ ജഗത്തിന് കാരണമായി പറയുന്നത് അനുവചനീയമായ വിദ്യ, സത്തന്നോ അസത്തന്നോ നിർവചിക്കാൻ കഴിയാത്ത, എന്നാലത് അഭാവരൂപത്തിലുള്ളതുമല്ല, അഭാവ വിലക്ഷണം എന്നും പറയും, അഭാവത്തിൽ നിന്ന് വേറെയാണ്, എന്നാലത് സത്തന്നോ അസത്തന്നോ നിർവചിക്കാനും കഴിയത്തില്ല. അങ്ങനെയുള്ള ആ വിദ്യ, പ്രത്യക്ഷമായിരിക്കുന്ന വിദ്യയെ നശിപ്പിക്കുന്നതിന് ഈ ജാഗ്രതയിലെ ജ്ഞാനം കൊണ്ട് സാധിക്കുന്നു. ഈ ജ്ഞാനം പരോക്ഷമാണ്, ബ്രഹ്മമുണ്ടെന്നൊക്കെ അറിയാം, സത്താണ് ചിത്താണ് ആനന്ദമാണെന്നൊക്കെ അറിയാം, നല്ലവണ്ണം വിചാരം ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ അറിവ് പ്രത്യക്ഷമായി ഉണ്ടാകാത്തിടത്തോളം കാലം ആ അറിവിന് ഈ അജ്ഞാനത്തെ അവിദ്യയെ നശിപ്പിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ജാഗ്രത വിട്ട് സമാധിയിലേക്ക് പോകണം, സമാധി പോയിട്ട് അവിടെ ഒരു അറിവുണ്ടാവും, ആ അറിവ് ഈ അവിദ്യയെ നശിപ്പിക്കുന്നു. അവിദ്യ നശിപ്പിച്ചാൽ എന്താണ്? അവിദ്യ കാര്യമാണ് പ്രപഞ്ചം, പ്രപഞ്ചം പിന്നെ അനുഭവപ്പെടുന്നില്ല. ഇതാണ് സമാധിയിലിരിക്കുന്ന ആളും ബാഹ്യബോധമില്ലാത്ത, അവിടെ ബാഹ്യബോധമില്ലെന്നല്ല പറയുന്നത്, ബാഹ്യബോധമില്ലെന്ന് വെച്ചാൽ അവിടെ പ്രപഞ്ചമേ ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ അപരോക്ഷമായ ജ്ഞാനത്തെ സ്വീകരിക്കുന്നത്. അപ്പോ അങ്ങനെ സ്വീകരിക്കുന്നിടത്ത് ഭാവവിദ്യയെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അദ്വൈതത്തിലെ തത്വത്തെ വിശദീകരിക്കുന്നതിനുള്ള ഓരോ വിചാര രീതികൾ, അതിനുള്ള പ്രക്രിയ എന്ന് പറയുന്നത്, കാരണം ഇതെല്ലാം ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ചിന്താരീതി വേണമെന്ന് പറയുന്നത് പ്രക്രിയ എന്ന് പറയുന്നത്. അപ്പൊ അദ്വൈതത്തിലെ സമാധി പ്രക്രിയ, സമാധി എങ്ങനെ ഉണ്ടാകുന്നു, സമാധിയുടെ ആവശ്യം എന്താണ്, സമാധി കൊണ്ട് എന്ത് സംഭവിക്കുന്നു, ഈ കാര്യങ്ങളെയൊക്കെ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ എന്ത് പറയുന്നു? ബോധോദയം ഉണ്ടാകുന്നു ആദ്യം പറഞ്ഞു വിചാരം കൊണ്ട്. അത് കഴിഞ്ഞിട്ട് പറയുന്നു അവിടെ ഇതം വൃത്തി അഹംവൃത്തിയോടുകൂടി ചേർന്ന് വിലയിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ഇതം വൃത്തി ഇല്ലെന്ന് പറഞ്ഞാൽ അത് സമാധിയാണ്. സമാധിന് മാത്രം ഇതം വൃത്തി ഇല്ലാതെ ബോധം ഉണ്ടായിരിക്കുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ആദ്യം പറഞ്ഞു ബോധോദയം ഉണ്ടാകുന്നു. ജാഗ്രതയിലിരുന്ന് നമുക്ക് എന്തൊക്കെ ബോധം ഉണ്ടായാലും അവിടെ എന്ത് കാണും? ഇതം വൃത്തി കാണും. ഇതാണ് സമാധി പ്രക്രിയയുടെ രീതി. ഇതിലൂടെയും വിചാര രീതികൾ കുറെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസപ്പെട്ടിരിക്കുമെങ്കിലും പറയുന്നത് തത്വത്തെ തന്നെ, അതിന് വ്യത്യാസമാണ്. തത്വം എന്ന് പറയുന്നിടത്ത് വ്യത്യാസമുണ്ട്. എന്താണ്? നിത്യശുദ്ധ ബുദ്ധമായിരിക്കുന്ന ഒരു തത്വം, അതിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ അതിനെങ്ങനെ വിശദീകരിക്കുന്നു, എങ്ങനെ മനസ്സിലാക്കണം, ഇക്കാര്യത്തിലാണ് പല അഭിപ്രായങ്ങളും വരുന്നത്. അങ്ങനെ ഓരോ അഭിപ്രായത്തിൽ ഒരു പ്രക്രിയ. ഇവിടെ തന്നെ ഇപ്പോൾ ആദ്യ ദിവസം ഞാൻ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് നിഷ്കാരണമായിരിക്കുന്നു എന്ന് പറഞ്ഞു. അതൊരു പ്രക്രിയയാണ്. പ്രപഞ്ചത്തിന് കാരണമില്ല, അങ്ങനെയും പറയാം. ഈ ബ്രഹ്മം നിഷ്കാരണമായിരിക്കുന്നു എന്ന് പറയുന്നു, അതും അദ്വൈതത്തിലെ ഒരു പ്രക്രിയയാണ്. ഇനി ഈ പ്രപഞ്ചത്തിന് കാരണമുണ്ട്, അതാണ് മായ എന്ന് പറയുന്നു. അതൊരു വിചാര രീതിയാണ്. കാരണം എല്ലാ പ്രക്രിയകളുടെയും വിചാര രീതികളുടെയും താല്പര്യം ബ്രഹ്മത്തെ ബോധിപ്പിക്കുക എന്നുള്ളതാണ്. അല്ലാതെ പ്രക്രിയകൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്, മനഃപ്പാഠം ചെയ്യാനുള്ളതല്ല, അല്ലെങ്കിൽ പ്രപഞ്ചത്തെ ബോധിപ്പിക്കാനുമില്ല. അദ്വൈതത്തിലെല്ലാം ബ്രഹ്മത്തെ ബോധിപ്പിക്കാൻ വേണ്ടി പറയും. അതുകൊണ്ടത് അതുകൊണ്ടാണ് ചിലയിടത്ത് ഇതില്ല എന്ന് പറയും, ചിലയിടത്ത് ഇതെല്ലാം ഉണ്ടെന്ന് പറയും. അദ്വൈതം അനുസരിച്ച് രണ്ട് പ്രക്രിയയാണ്. ഇതെല്ലാം ഉണ്ട്, സകലതും ഉള്ളത് തന്നെ എന്ന് പറഞ്ഞാലും അദ്വൈതത്തിന്റെ പ്രക്രിയ ദേഹനാനാസ്തി കിഞ്ചന, അതുകൂടെ പറയും. അതും ഒന്നുമില്ല എന്ന് പറയുന്നത് എന്താണോ, അദ്വൈതത്തിന്റെ പ്രക്രിയ. രണ്ടു തരത്തിലും മനസ്സിലാക്കുക, രണ്ടിലൂടെയും മനസ്സിലാക്കേണ്ട അദ്വൈതത്തെയാണ്. അതുപോലെ ഇവിടെ ഇപ്പൊ സമാധി പ്രക്രിയയിലൂടെ വിശദീകരിച്ചാൽ അല്ല, അത് ജാഗ്രതയിലെ സംയജ്ഞാനം, ദൃഢബോധം, സംയജ്ഞാനം അങ്ങനെ വിശദീകരിച്ചാൽ രണ്ടായാലും മനസ്സിലാക്കേണ്ട ഒരു തത്വത്തെ തന്നെ രണ്ട് രീതി പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു രീതിയിലൂടെ അത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് നിർബന്ധമില്ല. അദ്വൈതം എന്ന് പറയുന്ന തത്വത്തെ ഗ്രഹിക്കുന്നതിന് സമാധി കൂടിയ രീതി നിർബന്ധമില്ല. സമാധിയാകാം, അല്ലാതെയും സമ്യക് ദർശനത്തിലൂടെയും. സമാധി ഈ നിർബന്ധമായി വരുന്നത് അദ്വൈതത്തെ സമാധിയിലെ മനസ്സിലാക്കാൻ കഴിയുമെന്ന് പറയുന്നത് എന്താണ്, സാംഖ്യയോഗ പക്ഷത്തിനനുസരിച്ച് വന്നു എന്നാണ്. അദ്വൈത സിദ്ധാന്തത്തിനോട് സാംഖ്യയോഗം കൂടെ ചേർത്ത് അദ്വൈതികൾക്ക് തന്നെ യോഗ പരിശീലനം കൂടെ വരുമ്പോഴാണ് ഇങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത്. അത് ഭാഷ്യകാരന് ശേഷം പ്രബലമായ ഒരു പ്രക്രിയയാണ് ഈ പ്രക്രിയ, സമാധി പ്രക്രിയ. ഭാഷ്യകാരൻ അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എന്നുവെച്ചാൽ പ്രപഞ്ചത്തെ മറയുന്ന ഒരു സമാധി, ത്തിലെ ആത്മബോധം ഉണ്ടാകും എന്നുള്ള പ്രക്രിയക്ക് ഭാഷ്യകാരങ്ങൾ ഈ പ്രാധാന്യം കൊടുക്കുന്നു. സമാധിയെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്, പക്ഷെ ഭാഷ്യകാരം കൂടുതലും പ്രാധാന്യം കൊടുക്കുന്ന എന്താണ്? സമ്യക് ജ്ഞാനം. പക്ഷെ ഭാഷ്യകാരന്റെ ശിഷ്യ പരമ്പരയിൽ തന്നെ ഉള്ളവർ കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നത് സമാധി പ്രക്രിയ. എന്തായാലും ആത്മാവിനെ കുറിച്ച് അറിയണം എന്നുള്ളതായിരുന്നു. അപ്പൊ അതിന് അതിന്റേതായ വ്യത്യാസങ്ങൾ വരും. അനുരോചനീയമായ അവിദ്യ അംഗീകരിക്കുമ്പോഴാണ് അവിടെ സമാധി പ്രക്രിയയുടെ ആവശ്യം. അങ്ങനെ ഒരു പ്രത്യക്ഷമായിരിക്കുന്ന അവിദ്യയെ നശിപ്പിക്കുന്നതിന് പ്രത്യക്ഷമായൊരു ജ്ഞാനം വേണം എന്ന് വരുന്നു. പക്ഷെ അവിദ്യ എന്ന് പറഞ്ഞാൽ എന്താണോ, വിദ്യയില്ലാതിരിക്കുകയോ അജ്ഞാനം എന്ന് വെച്ചാൽ എന്താണ്, ജ്ഞാനമില്ലാതിരിക്കുകയോ, ഇത്രയേ ഉള്ളൂ. ബ്രഹ്മത്തെക്കുറിച്ച് അജ്ഞാനമുണ്ടെന്ന് വെച്ചാൽ ബ്രഹ്മത്തെ അറിയുന്നില്ല, അത്രയേ ഉള്ളൂ. അത് അറിവില്ലായ്മയാണ് എന്നൊരു പ്രക്രിയയുണ്ട് അദ്വൈതത്തിൽ തന്നെ. അങ്ങനെയാണെങ്കിൽ പിന്നെ അറിഞ്ഞാൽ മതി. അപ്പൊ ഈ അറിവില്ലായ്മ എന്ന് പറയുന്നത് എന്താണ്? അത് വെറും ഇല്ലായ്മയാണ്. ഇല്ലായ്മയും നശിപ്പിക്കേണ്ട ആവശ്യമില്ല. ഉണ്ടാ, ഇവിടെ ഇപ്പൊ ആനയില്ല എന്ന് വെച്ചാൽ ആനയുടെ ഇല്ലായ്മയുണ്ട്, അതിനെ നശിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. ആന ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇല്ലായ്മ പോയി. അതുപോലെ ഒരാൾക്കിപ്പോ താൻ സത്യമാണ് അങ്ങനെയൊന്നും അറിയത്തില്ല. തന്നെ ഇപ്പൊ എങ്ങനെയാണോ അറിയുന്നത് അതുപോലെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഒരു ഗുരു പറയുന്നത്, നീ അങ്ങനെയല്ല, നീ സത്യമാണ്. അപ്പൊ ഇത്രയും അവൻ അറിയേണ്ട ആവശ്യമുണ്ടായിരുന്നുള്ളൂ. ഇതുവരെ സത്യം ആണെന്ന് അറിഞ്ഞില്ല, ഇപ്പോ പറഞ്ഞു കൊടുത്തവൻ മനസ്സിലായി ഞാൻ സത്യമാണ്. അപ്പൊ അവിടെ എന്താ സംഭവിച്ചത്? അവന്റെ അറിവില്ലായ്മ പോയി. ആ പോയതും അജ്ഞാനമാണ്, അവിദ്യയാണ്. അതുവരെ അവന് വിദ്യ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എന്താ ഉണ്ടായി? വിദ്യ ഉണ്ടായി. അപ്പൊ പിന്നെ എപ്പോഴാ അവനത് അറിഞ്ഞത്? സമാധി പോയിട്ടാണോ? ഇവിടെ ഇരുന്നുകൊണ്ട് ഇരുന്ന് കേട്ടോണ്ടിരുന്നപ്പോ തന്നെ മനസ്സിലാക്കി. പക്ഷെ അങ്ങനെ ഒരാളെ മനസ്സിലാക്കിയാലും ശരി, പറഞ്ഞു മനസ്സിലായി. സാറിന് നമ്മൾ മനസ്സിലാകുന്ന പോലെ നമുക്ക് കാര്യങ്ങളൊക്കെ പറയുന്ന മനസ്സിലായി, മനസ്സിലായെങ്കിലും മനസ്സിലായില്ല. എന്തുകൊണ്ട് മനസ്സിലായെങ്കിലും മനസ്സിലാകാത്ത? വെറുതെ ഇരിക്കുന്ന ഒരാളിന്റെ അടുത്ത് എന്ന് പറയണ നീ ബ്രഹ്മമാണെന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? അവനെനിക്ക് ഇയാൾ എന്തായി പറയുന്നു? എന്നേ, ഈ പറയുന്നത് എന്താണ്? ആദ്യമായിട്ട് കേൾക്കുകയാണ്. അവിടെ എന്താ സംഭവിക്കുന്നത്? കേട്ട് കഴിഞ്ഞാൽ അവന്റെ മനസ്സിൽ ഒരുപാട് സംശയങ്ങളുണ്ടാവും. അപ്പൊ അങ്ങനെ സംശയങ്ങളുണ്ടാകുമ്പോൾ ആ സംശയങ്ങൾ പരിഹരിക്കാൻ വേണ്ടി വീണ്ടും അവർ ജോലി ചെയ്യേണ്ടി വരും. അതെങ്ങനെ പരിഹരിക്കും? സംശയം എന്ന് പറയുന്നത് മനസ്സിലാണ്. മനസ്സിൽ വരുന്ന സംശയം എവിടെ പരിഹരിക്കണം? മനസ്സിലാണ്. മനസ്സുള്ളപ്പോഴേ സംശയമാണ്. നിങ്ങൾ പുറകെ കിടന്നപ്പോൾ സംശയം ഉണ്ടായിരുന്നു, എന്തുകൊണ്ട്? മനസ്സിലുള്ള സംശയങ്ങൾ മനസ്സിൽ തന്നെ പരിശ്രമിക്കുന്നു. മനസ്സുള്ളപ്പോ തന്നെ പരിശ്രമം അതിനില്ലാതാകും. എന്ത് മുമ്പിലിരിക്കുന്ന ഈ മൊബൈൽ, ഇത് ഏത് കമ്പനിയാണ്, ഇതിനെന്ത് വിലയാകും, ഇതെവിടുന്ന് കിട്ടി, കാശ് കൊടുത്ത് വാങ്ങിച്ചാണ് അതോ ഫ്രീ ആണ്, അങ്ങനെ പല സംശയം വരാനുണ്ട്. അങ്ങനെ ഒരാൾക്ക് സംശയം വന്നു കഴിഞ്ഞാലൊക്കെ പരിഹാരം എങ്ങനെ? അതെന്നാ ഓരോന്ന് ഓരോന്നായിട്ട് മനസ്സിലാക്കി പരിഹരിക്കണം. അപ്പൊ സംശയം എവിടെ ഉണ്ടായോ അവിടെ തന്നെ പരിഹാരം ഉണ്ടാവണമെങ്കിൽ അവിടെ സംഭവിക്കണം ജാഗ്രത തന്നെ. അപ്പോ അവിടെ അറിവില്ലായ്മയുണ്ട്, ഇതിനെത്ര രൂപയാണെന്ന് അറിയത്തേയില്ല. അപ്പൊ അതറിവുണ്ടായി. ഇതിന് 10,000 കൊടുത്തു അതോ 12,000 കൊടുത്തു സംശയം. ഇതിനൊരു 20,000 കൊടുത്തിരിക്കും. 20,000 ഇതിന്റെ വില. അത് വിഭജിക്കും. അപ്പൊ ഇതിനെ കണ്ടപ്പോ ഈ മൂന്ന് അഭിപ്രായങ്ങളും മനസ്സിലുണ്ടാകാം മൂന്ന് പേർക്ക്. എന്തേ അതിനാണ് അജ്ഞാന സംശയം വരിക എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ മൂന്നിനും കൂടെ ചേർത്തും പറയാം വിദ്യ അല്ലെങ്കിൽ അജ്ഞാനം. മൂന്നിനും കൂടെ ചേർത്ത് അപ്പോ ആ അറിവില്ലായ്മ എന്ന് പറയുന്നിടത്ത് എന്താണ്? അവിദ്യ എന്ന് പറയുന്നിടത്ത് അറിവില്ലായ്മയുണ്ട്, സംശയമുണ്ട്, വിവരിയുണ്ട്. അണജ്ഞാന സംശയ വിവരിയും ആത്മതത്വ ജിജ്ഞാസനം എന്ന് പറഞ്ഞു. അപ്പൊ ഇത് പരിഹരിക്കാൻ എന്ത് വേണം? മായ മതി അറിവാൻ മനനം തുടർന്നിടേണം. ഇതാണ് അപ്പൊ മനനം കൊണ്ട് ഇത് പരിഹരിച്ചാൽ മതി. അപ്പൊ സംശയരഹിതമായ ജ്ഞാനം, വിപര്യരഹിതമായ ജ്ഞാനം, അജ്ഞാനരഹിതമായ ജ്ഞാനം, അതാണ് സമ്യജ്ഞാനം. ശരിയായ അറിവ് ഏത് വിഷയങ്ങളെ സംബന്ധിച്ച് നമുക്ക് സംശയരഹിതമായ അറിവ് ഉണ്ടാകാം. അതെ ഏത് വിഷയത്തെ സംബന്ധിച്ചുണ്ടാകാം? ഇതായിരിക്കുന്ന ഫോൺ വിശാലാനുസ്വാമിയുടെ ഫോൺ, ഇത് ആപ്പിൾ കമ്പനിയുടെയാണ്. എനിക്ക് യാതൊരു സംശയമില്ല. എന്തുകൊണ്ട്? സ്വാമി പറഞ്ഞത് ഇന്ന കമ്പനിയാണ്. എനിക്ക് സംശയരഹിതമായ ഞാൻ ഇതിനെ കുറിച്ചുണ്ടായില്ല. ആ വിഷയത്തിൽ സംശയമുണ്ട്. അതുപോലെ സംശയരഹിതമായ ഞാൻ ഉണ്ടാകും. അതിൽ പിന്നെ വിപരീയ ബുദ്ധി ഉണ്ടോ? ഇല്ല. ഇത് സാംസങ് ആണ്. അങ്ങനെ ഒരു ബുദ്ധി എനിക്കുണ്ടോ? ഇല്ല. അല്ല, ഇത് ഏത് കമ്പനിയാണെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനൊരു അജ്ഞാനമുണ്ടോ? ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് അജ്ഞാന സംശയവിപരീതമായി ജ്ഞാനം ഉണ്ടാകാമെങ്കിൽ പറയുന്ന ഒരാൾക്ക് തന്നെ കുറിച്ചും അങ്ങനെ ഉണ്ടാകാം. അജ്ഞാന സംശയവിപരീയ രഹിതമായ ഒരാൾക്ക് തന്നെ കുറിച്ചും ഉണ്ടാകാം. ഇപ്പൊ ഉണ്ടാകുന്നുണ്ടെങ്കിൽ കേട്ടിട്ടും മനസ്സിലാകുന്നില്ല എങ്കിൽ എന്താണ് വിചാരം ചെയ്യാത്തതുകൊണ്ട്? അപ്പൊ അങ്ങനെ വിചാരം ചെയ്തുണ്ടാക്കുന്ന ജ്ഞാനത്തിനെയാണ് ദൃഢബോധം അല്ലെങ്കിൽ സമ്യക്ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പൊ അതായാലും മതി, പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാമെന്നാണ് മറ്റൊരു പക്ഷം, ഒരു പ്രക്രിയ. ഇത് രണ്ടും അദ്വൈതത്തിന് സമ്മതമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ സമാധിയെ സംബന്ധിച്ച് സമാധി അത് അങ്ങനെ ഒന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് എന്താണ് അങ്ങനെ ഒരു സമാധിയെ കുറിച്ച്? ഇപ്പൊ എനിക്കിപ്പോ സമാധിയെ കുറിച്ച് അറിയാത്തിടത്തോളം കാലം ഞാൻ ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നെ ശാസ്ത്രമാണ് പ്രമാണം. ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അത് ഉണ്ട്. അതാണ്. അല്ല, ഇനിയൊരു വ്യക്തി പറയണെങ്കിലോ? ഒരു വ്യക്തി പറയണെങ്കിൽ ശരി, എനിക്ക് സമാധിയുണ്ട്. അപ്പൊ ആ വ്യക്തിയിൽ എനിക്ക് വിശ്വാസമുണ്ടെങ്കിൽ സമാധി ഉണ്ട്. ആ വ്യക്തി ഒരു വ്യക്തി പറഞ്ഞു കഴിഞ്ഞാൽ അത് ശാസ്ത്രമായി. ശാസ്ത്രം എന്ന് പറയുന്നത് ഉപദേശമാണ്. ഒരാളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ ശാസ്ത്രങ്ങളും അങ്ങനെയാണ്. എല്ലാ ശാസ്ത്രങ്ങളും വ്യക്തികളുടെ അഭിപ്രായമാണ്. അപ്പൊ ശാസ്ത്രത്തെ നമ്മൾ പ്രമാണമായി സ്വീകരിക്കാന്ന് പറഞ്ഞാൽ വ്യക്തികളുടെ അഭിപ്രായത്തെ നമ്മൾ പ്രമാണമായി സ്വീകരിക്കുക. അത് സത്യമാണോ എന്ന് ചോദിച്ചാൽ എന്താണോ ആ വ്യക്തി അറിഞ്ഞ കാര്യം അറിഞ്ഞതുപോലെയാണ് പറയണമെങ്കിൽ അത് സത്യം. നമ്മൾ അറിയണമെന്ന് ഇല്ല. ഇതാണ് ഒരാൾ പറയണം, ഈ ശിവേരിക്കുന്നതിന്റെ മറുവശത്ത് ഒരു വലിയ തുരങ്കമുണ്ട് എന്ന് പറയുന്നു. ഇവിടെ വന്നിട്ടില്ലാത്ത ഒരാളുണ്ട്. അപ്പൊ അത് ഒരാൾ ഇവിടെ വന്ന് കണ്ടിട്ട് നാട്ടിൽ പോയി പറയുകയാണ്. കണ്ടത് കണ്ടതുപോലെ പറയണമെങ്കിൽ എന്താണ് അസത്യമാണ്. അപ്പൊ ആ പറഞ്ഞ വ്യക്തിയുടെ ആ വാക്യം അത് പ്രമാണമാണ് എന്ന് വെച്ചാൽ അതിൽ നിന്ന് അയാൾക്കുണ്ടായ അറിവ് ശരിയായ അറിവാണ്. അവർക്കറിയില്ല തുരങ്കത്തെ കുറിച്ച് അയാൾക്ക് ഉണ്ടായാലും ശരിയാണ്. എന്തുകൊണ്ട്? ഒരാള് സത്യത്തെ അറിഞ്ഞിട്ട് അതുപോലെ പറഞ്ഞു. അപ്പൊ അത് അയാൾക്ക് ബോധമുണ്ടായി. പക്ഷെ അങ്ങനെ ബോധം ഉണ്ടാകുമ്പോഴാണ് അയാൾക്ക് ശരി എവിടെ ഒരു തുരങ്കം ഉണ്ടായി ഉണ്ട് എന്ന് ഇയാൾ പറഞ്ഞു. അയാൾക്ക് അതിന് യാതൊരു സംശയമില്ല. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ ആ വ്യക്തി ഇവിടെ വന്നിട്ടില്ല, കണ്ടിട്ടില്ല, തുടങ്ങുമൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് ആ വ്യക്തിക്ക് എന്ത് വേണം? ഈ പറഞ്ഞ ആളിൽ വിശ്വാസം വേണം. ഇയാൾ സത്യം പറയുന്ന ആളാണ്. പുളുവടിയന്മാരുണ്ട്, ചെന്ന് പറയും അവിടെ അവിടെ ഒരു തുറങ്കുള്ള രണ്ട് തുറങ്കുണ്ടെന്ന്. നമ്മുടെ സുവേനി പോയിട്ട് ഞാൻ രണ്ട് തുറങ്കുന്നുണ്ട്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമാണോ? വേണമെങ്കിൽ അതിനെ സത്യമാക്കാം, വ്യാഖ്യാനിച്ച്. അതെങ്ങനെ? അവിടെ രണ്ട് തുറങ്ങും. ഇവിടെ നിന്ന് നോക്കിയപ്പോ ഒരു തുറങ്ങും, പിന്നെ മറുവശത്ത് പോയി. അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയപ്പോ എന്താണോ, അവിടെയും ഒരു തുറങ്ങും, രണ്ട് തുറങ്ങും. അപ്പൊ ഇങ്ങനെ ആൾക്കാരെന്ത് ചെയ്യും? വ്യാഖ്യാനിച്ചും ശരിയാകും, ശരിയാകാത്ത. അങ്ങനെ ആയിരിക്കരുത്. പറയുന്നതാണ് എന്ത് ചെയ്യണം? കണ്ടതിനെ സത്യമായിട്ട് പറയും. അപ്പൊ അങ്ങനെ ആ വ്യക്തിയിൽ സത്യമാണ് പറഞ്ഞതെന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്കതിനെ അംഗീകരിക്കാം. എന്തേ ഇപ്പൊ ഒരാൾ പറയുന്നു ഞാൻ സമാധി നിന്നിപ്പോ ഇങ്ങോട്ട് ഇറങ്ങി വന്നതേ ഉള്ളൂ, ഇതുവരെ സമാധി ഇല്ലായിരുന്നു, മുറി അടച്ചകത്തിരുന്ന അകത്ത് എന്താണെന്നുള്ള പരിപാടി വേറെ ആർക്കും അറിയത്തില്ല, ഇയാൾക്ക് മാത്രമേ അറിയൂ. പുറത്ത് ഒരാൾ നിന്ന് തട്ടി കഥ തുറന്നു, ഓ ഇതുവരെ ഞാൻ സമാധിയിലായിരുന്നു, നിങ്ങൾ തട്ടിയതൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കണമെങ്കിൽ എന്ത് വേണം? അയാൾ പറയുന്ന ആള് സത്യം പറയുന്നവനാണ് എന്നുള്ള ഒരു വിശ്വാസം കൂടെ വേണം. ഉണ്ടെങ്കിൽ ആ പറഞ്ഞ സത്യം അയാള് സമാധി ഇതായിരുന്നു അതുവരെ. പക്ഷെ അയാളുടെ വിശ്വാസം ഉണ്ടെങ്കിലോ? അയാളുടെ വിശ്വാസം ഉണ്ടെങ്കിൽ ആളിന് സമാധി ഇരുന്നെന്ന് പറഞ്ഞാലും ഉറങ്ങിയെന്ന് പറഞ്ഞാലും സ്വപ്നം കണ്ടെന്ന് പറഞ്ഞാലും ഇതൊന്നും പറഞ്ഞ ഉണർന്നിരുന്നെന്ന് പറഞ്ഞാലും സംശയം വരും. അല്ലേ? എന്തു പറഞ്ഞാലും സംശയിക്കും. അയാളി പറയുന്നത് സത്യമാണ്. അതാണ് പുളുകൊടിയന്മാരെന്ന് പറയുന്നത്. അപ്പോ അതാണ് ആപ്തൻ യഥാർത്ഥ വക്താവ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ളവർ പറയുന്നതിന് അങ്ങനെ ഒരാളിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്കതിനെ കുറിച്ച് ശരിയായ ബോധം ശരിയാണ്. എന്നെങ്കിൽ പിന്നെ എന്ത് വേണം? തനിക്ക് സ്വയം സമാധിയുടെ അനുഭവം ഉണ്ടാവും. ഒരാൾക്ക് സമാധിയുടെ അനുഭവം, അതായത് അയാളുടെ സമാധിയിലെത്തി അയാൾക്ക് ബോധ്യമാകും. ഈ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നു ശബ്ദപ്രമാണത്തിലൂടെ അറിഞ്ഞത് സത്യമാണ് എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ അത് മറ്റുള്ളവരുടെ വാക്കിലുള്ള വിശ്വാസം അല്ലെങ്കിൽ ആ വ്യക്തിയിലുള്ള വിശ്വാസം കൊണ്ടും പിന്നെ തന്റെ അനുഭവം കൊണ്ടും പ്രമാണമാകുന്നതാണ് ഈ പറയുന്ന സമാധി എന്ന് പറയുന്ന കാര്യം ശാസ്ത്രങ്ങളിൽ പറയുന്നു. അപ്പോ സമ്യജ്ഞാനം എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഒരാളുടെ ഏതൊരു വ്യക്തിയുടെയും അവന്റെ അനുഭവവും യുക്തിയും കൊണ്ട് ഓരോരുത്തർക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ്. അതിനാണ് സമ്യജ്ഞാനം എന്ന് പറയുന്നത്. അതാണ് രണ്ടും തമ്മിലുള്ള ഒരു പ്രധാനമായ വ്യത്യാസം. അപ്പൊ ഇവിടെയൊക്കെ സമാധിയെ കുറിച്ചാണ് പറയുന്നത്. അവിടെ ഒരാൾക്ക് ബോധമുണ്ടാകുന്നു, പിന്നെ ഇതമൃത്തി നിരാധാരമാകുന്നു, പിന്നെ ശേഷിക്കുന്ന അഹംവൃത്തിയാണ്. അതും എന്ത് ചെയ്യുന്നു? ഇപ്പൊ ബോധോദയം ഉണ്ടായിരിക്കുമ്പോ അഹംവൃത്തി എന്ന് പറയുമ്പോൾ അത് അഹം ഞാൻ ബ്രഹ്മമാണ്, അങ്ങനെ ഒരു ബോധത്തെ ഗുരു പറയുന്നുണ്ട്. എന്താണ് അഹം ബ്രഹ്മേതി യദ്ഭാവനം തുരിയ ഭാവന, അതിനെ കുറിച്ച് നമ്മളിനി വിശദീകരിക്കും. ആ തുരിയ ഭാവനത്തെ കുറിച്ച് പറയുന്നുണ്ട്. തുരിയ ഭാനവും സത്യമല്ലാന്നും പറയും. എന്തുകൊണ്ട്? എല്ലാ ഭാനവും എല്ലാ അറിവും സ്വാഭാവികമാണ്. സ്വാഭാവികമായതൊന്നും തന്നെ പൂർണമായും സത്യമല്ല. സത്യത്തിന്റെ അംശങ്ങൾ കാണും, പക്ഷെ പൂർണമായും സത്യം അല്ല. എന്തുകൊണ്ട്? ജ്ഞാനം ഏകം ഹി നിരുപാധികം സ്വാഭാവികം. അഹങ്കാരാധീനം യജ്ഞാനം. അഹങ്കാരാദിരഹിതമായ ജ്ഞാനത്തെ എന്ത് പറയാൻ പറ്റുള്ളൂ? നിരുപാധിക ജ്ഞാനം എന്ന് പറയാൻ പറ്റും. അതാണ് സത്യം. ഇവിടെ അഹം ബ്രഹ്മാസ്മി എന്നൊരാൾ അറിയുമ്പോൾ എന്ത് വരുന്നു? അത് സമാധിയിലുണ്ടായ ജ്ഞാനത്തെ കുറിച്ച് പറയും. ഉണർന്നിരുന്ന് ഒരാൾക്ക് പറയാം ഞാൻ ബ്രഹ്മമാണ്. ഉണർന്നിരുന്ന് പറഞ്ഞാലും ശരി, സമാധിയിലിരുന്ന് പറഞ്ഞാലും സമാധിയിലെ അനുഭവമാണ്. സമാധി പറയാൻ പറ്റില്ല. സമാധി എന്ന് പറയുന്നത് മാനസികമായ ഒരു അനുഭവമാണ്. മനസ്സിൽ അങ്ങനെ ഒരു അറിവ് മാത്രം നിൽക്കുന്നു, പൂർണമായ അറിവ്, വേറൊരു അറിവുമില്ല. ഞാൻ ബ്രഹ്മമാണെന്നുള്ള ഒരു അറിവ് മാത്രം നിൽക്കുന്നു. അങ്ങനെ ഒരു അറിവും, കാരണം ഒരാൾക്ക് അറിവ് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? മനസ്സിലും. അപ്പൊ മനസ്സിലുണ്ട് അറിവുണ്ടാവുന്നു. ഇപ്പൊ സമാധിയിലായാലും എന്തുണ്ട്? അറിവുണ്ടെങ്കിൽ അവിടെ മനസ്സുമുണ്ട്. അപ്പോ ആ അറിവും സത്യമല്ല, എന്തായാലും അങ്ങനെ ഉണ്ട്. ഇതിനെയൊക്കെ അപേക്ഷിച്ചത് സത്യമാണ്. അതിനപ്പുറമൊന്നും മനസ്സില്ലാത്ത അവസ്ഥയനുസരിച്ച് അത് സത്യമല്ല എന്നാണ് പറയുന്നത്. അതിന് സത്യമുണ്ട് എന്നാൽ പൂർണമായ സത്യമുണ്ട്. സ്വാഭാവികമായ ഒന്നും ഈ പ്രപഞ്ചം ഉൾപ്പെടെയുള്ള ഒന്നും തന്നെ സത്യം. ഇപ്പൊ സമാധിയിൽ അങ്ങനെ ഒരു അറിവുണ്ടായി കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കുന്ന പറയുന്ന അവിടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന എന്താണ്? അതിന് മുമ്പ് ജീവബോധത്തോടു കൂടി അവന്റെ ചിത്തിൽ ലയിക്കുന്നു. ഇതം വൃത്തി അഹം വൃത്തിയോടുകൂടി ചേർന്നു എന്താണ് അത്? അഖണ്ഡമായ ചിത്തിൽ ലയിച്ചു. അഖണ്ഡമായ ചിത്തം എന്ന് പറയുമ്പോൾ ഇവിടെ ഭേദമില്ല. അതിനെന്ത് പറയുന്ന? നിരുപാധികമായ ജ്ഞാനം എന്ന് പറയുന്ന അഖണ്ഡ ചിത്തം അവിടെ ലയിക്കുന്നു എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ കയറ്റിൻ ഖണ്ഡത്തിലെ സർപ്പം കയറിൽ ലയിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തോ കയറിൽ ലയിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം പറഞ്ഞത്? മറഞ്ഞു പോകും. പിന്നെ അങ്ങനെ ഒരു അനുഭവമില്ല. അതാണ് ഇവിടെ ലയിക്കുക എന്ന് പറഞ്ഞത്. അത് കയറിൽ ലയിക്കാൻ കയറിൽ നിന്ന് വേറിട്ടൊരു സർപ്പം ഒന്ന് മറ്റൊന്നി പോയി ലയിക്കുകയല്ല. മണ്ണും വെള്ളത്തിൽ ലയിക്കും പോലെ അല്ല, അപ്രത്യക്ഷമാവും. ഭൗതികമായൊരു ലയമല്ല. ഒരു വസ്തു മറ്റൊരു വസ്തുവിൽ ലയിക്കുകയല്ല ചെയ്യുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? അത് അപ്രത്യക്ഷമായിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു? പിന്നെ എന്ത് പറയുന്നു? ലയിച്ച് ചിത്ത് മാത്രം, ചിത്തം എന്ന് ചേർന്ന ബോധം അത് മാത്രമായി. സ്വയം ന വേത്തി കിഞ്ചന്ന വേദി തോഹി തഥൈവാന്നിരിക്കുന്ന ആള് സ്വയമൊന്നും അറിയുന്നില്ല, ബ്രഹ്മത്തെ അറിയുന്നില്ല. പിന്നെ മറ്റൊരാള് അറിയിപ്പിക്കാൻ ശ്രമിച്ചാലും അറിയുന്നില്ല. അങ്ങനെ ഉറക്കം പോലെ തന്നെ. ഉറക്കത്തിൽ അങ്ങനെയല്ല, സ്വയം ഒന്നും അറിയുന്നില്ല. പക്ഷെ ആരെങ്കിലും ഒന്ന് അറിയിപ്പിക്കാൻ ശ്രമിച്ച അറിയും. ഇതങ്ങനെ അറിയുന്നില്ല. അങ്ങനെയാണ്. ഇപ്പൊ ഒരാളെ ശരിക്കും ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി മൈക്ക് കിടത്തിയിരുന്നു. അയാൾ സ്വയം ഒന്നും അറിയില്ല, ആരെങ്കിലും അറിയിപ്പിക്കാൻ ശ്രമിച്ചാലും അറിയില്ല. എന്തുകൊണ്ട്? അവരുടെ നെഞ്ചൊക്കെ കുത്തിക്കീറി എന്തൊക്കെ ചെയ്താലും അയാള് അറിയുന്നില്ല. അതിൽ കൂടുതലിങ്ങനെ ഒരാളെ അറിയിപ്പിക്കുന്നു. ഒരു കത്തി എടുത്തിട്ട് വാരിയിലൊക്കെ ഇത്രയും കട്ടിയുള്ള വാരിയിലൊക്കെ വാള് വെച്ച് അറക്കുന്നു. ഓപ്പറേഷൻ ശരിയായ വാള് വെച്ചിട്ട് തടി ഇറക്കും പോലെ ഇറക്കുകയാണ്. കാരണം അത്രയും കട്ടിയുള്ള സാധനങ്ങളാണ്. കൈ മുറിക്കുന്നു, കാലം മുറിക്കുന്നു, വാള് വെച്ച് അറുത്ത് മാറ്റിയാലും അയാൾ അറിയുന്നില്ല. അതുപോലെയാണ് സമാധി. എന്ത് ചെയ്താലും ഈ പറയുന്ന സമാധി അല്ലാതെ കുഞ്ഞൻ സമാധിയൊക്കെ ഉണ്ടാവാം. ഇത് പറയുന്ന അങ്ങനത്തെ സമാധിയല്ല. പിന്നെയോ ടോപ്പ് സമാധിയാണ്, ഏറ്റവും കൂടിയ സമാധി കുറിച്ച പറയും. ഇത് എളുപ്പ ഒരാൾക്കുണ്ടാകുന്നില്ല. ഒരുപാട് കാലത്തെ സതുദീർഘകാല നൈരന്തര്യ സത്കാര ആസേവിതോ ദൃഢഭൂമിയോ സൂത്ര ദൃഢഭൂമിയെ കുറിച്ച് പറയുകയാണ്. അല്ല, അതിനു മുമ്പ് പലതരത്തിലുള്ള സമാധികളെ കുറിച്ച് പറയും. വിതർക്ക വിചാര ആനന്ദ അസ്മിത രൂപത്തിലുള്ള സമാധികളെ കുറിച്ച് പറയും. മനസ്സ് ഏകാഗ്രമാകുന്നതിനാണ് സാധാരണ സമാധി എന്ന് പറയുന്നത്. ബാഹ്യബോധം ഉണ്ടായിരുന്നാലും ശരി, സമാധിയാണ്. അല്ല, സമാധിയാകുമ്പോൾ ബാഹ്യബോധം നഷ്ടപ്പെടണമെന്നില്ല. അത് യോഗശാസ്ത്രത്തിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. മനസ്സിന്റെ ഏകാഗ്രതയാണ് സമാധി. പക്ഷെ ഇതൊന്നുമല്ല. ഇവിടെ എന്ത് ചെയ്തു? ഏകാഗ്രമായ ദീർഘകാലത്തെ വിചാരം കൊണ്ട് ഒരു ഏകാഗ്രതയല്ല സംഭവിച്ചത്, ബോധോദയം ഉണ്ടായി. അതാ സംഭവിച്ചു. അങ്ങനെ ഉണ്ടായി അവിടെ ശരീരം ഉൾപ്പെടെയുള്ള പ്രപഞ്ചം പൂർണമായും പോയി. ആ ബോധത്തിൽ നിൽക്കുന്നു. പിന്നെ ആ ബോധം എന്ത് ചെയ്യുന്നു? മറയുന്നു. എന്ന് വെച്ചാൽ അവിടെ പിന്നെ അഹം ബ്രഹ്മാസ്മി അങ്ങനെയുള്ള ബോധമൊന്നുമില്ല. അങ്ങനെ ഒരാൾക്ക് അങ്ങനെ ഒരവസ്ഥ വരെ എത്തിച്ചേരാം എന്നാണ് ഇവിടെ ഗുരുദേവൻ പറയുന്നത്. ഇത് മാത്രമല്ല, ഒരുപാട് ശാസ്ത്രങ്ങളിൽ ഇതിപ്പോ യോഗശാസ്ത്രം തുടങ്ങി ഇങ്ങോട്ട് ഒരുപാട് ആചാര്യന്മാർ ഇത് പറയുന്നുണ്ട്. അത് തന്നെ ഗുരുദേവനും പറയുന്നു. അപ്പോ അങ്ങനെ പരമ്പരയായി ഇത് വിശ്വസിച്ചു വരുന്നു. എങ്ങനെ? പതഞ്ജലി പറഞ്ഞു ഇങ്ങനൊരു സമാധിയെ കുറിച്ച്. അപ്പോ ശിഷ്യന്മാർ വിശ്വസിക്കുന്നു പതഞ്ജലിക്ക് ഇങ്ങനൊരു സമാധി ഉണ്ടായി. വ്യാസൻ പറഞ്ഞു സമാധിയെ കുറിച്ച്. അപ്പോ വ്യാസന്റെ ശിഷ്യന്മാർ പറയുന്നു ഇങ്ങനൊരു സമാധി ഉണ്ടായി. അങ്ങനെ പരമ്പരയായി അനുഷ്ഠിച്ചും വിശ്വസിച്ചും വരുന്നൊരു ഇതാണ്. അത് അനുഭവിച്ചു എന്ന് പറയാൻ പാടില്ല. കാരണം ഇതുപോലെ ഒരു സമാധി ഇപ്പം നമ്മുടെ അനുഭവത്തിൽ ഉണ്ടോ? ഉണ്ടോ? ആരെങ്കിലും ഉണ്ടെന്ന് പറയും വിചാരിച്ചാ ചോദിച്ചത്. ആരും പറഞ്ഞു എന്താണ് സുരേഷ് എന്ന് പറയുന്നത്. ഓട്ടെ, എന്തായാലും ഇങ്ങനെ ഉണ്ടെന്ന് വിശ്വസിച്ച് വിശദീകരിച്ച ഒരുപാട് എത്രയോ നൂറുകണക്കിന് ശാസ്ത്രങ്ങൾ വിശദീകരിച്ച് വരുന്ന ഒരു കാര്യമാണ്. നമുക്കതിനെ നിഷേധിക്കാൻ പറ്റത്തില്ല. ഒരാളുടെ അഭിപ്രായമാണ്. അവസാനം ഇവിടെ ഇപ്പൊ ഗുരുദേവനും പറഞ്ഞു ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇതെല്ലാം മറഞ്ഞു പോകുന്ന അവസ്ഥ. ദർശനമാലയിലും പറഞ്ഞു, പലയിടത്തും പറഞ്ഞു. എന്താണോ ശനവും അടങ്ങുവിടം എത്രയോ സ്ഥലത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ എപ്പോഴും ആവർത്തിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് പറയുന്നില്ല. ത്രിമുടി മുടിഞ്ഞ് തലഞ്ഞിടും പ്രകാശം. അപ്പൊ അഹം ബ്രഹ്മാസ്മി എന്ന് വന്നാലും ത്രികുടിയാണ്. അതും മുടിയുന്നു, ഇല്ലാതാകുന്നു, പിന്നെ ശേഷിക്കുന്ന പ്രകാശം. ഇങ്ങനെ പലയിടത്തും പറയുന്നു. പക്ഷെ അത് അത്ര ക്ഷിപ്രസാധ്യമായ ഒരു കാര്യമില്ല. അതിന് ഒരുപാട് പരിശ്രമം ആവശ്യമാണ്. ഇതിനകത്ത് പിന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ചില പറയുന്നത് എന്താണ്, എല്ലാത്തിനും പല അഭിപ്രായം ഉണ്ടാകുമല്ലോ. തള്ളയെ തൊല്ലിയാലും രണ്ടു പക്ഷം. ചില ആൾക്കാർ പറയുന്നു അങ്ങനെ ഈ പറയുന്ന പോലെ ഒരു സമാധിയൊന്നും ഉണ്ടാകത്തില്ല, വെറുതെ പറയുന്നതാണ്, അങ്ങനെ പറയുന്നവരുണ്ട്. പിന്നെ ചിലര് എന്താണ് ഒരു മനസ്സിന്റെ ഒരു ഹിസ്റ്റീരിയ അവസ്ഥ, ഹിപ്നോട്ടിക് അവസ്ഥയിലൊക്കെ പോയിട്ട് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മനസ്സ് മാറിയിട്ട് അപ്പൊ അവർക്ക് ബാഹ്യബോധമില്ലായിരുന്നു, വന്നിട്ട് ഇതുവരെ സമാധിയിലായിരുന്നു, അത് ഈ പറഞ്ഞ സമാധിയാണ് എന്നാണ്. ഞാൻ വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് എന്ന് വെച്ചാൽ 20 വയസ്സിന് മുമ്പ് ഒരു ഗുരുവിന്റെ കാണാൻ പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് ആ ഗുരുവിന്റെ അടുത്ത് കുറെ ശിഷ്യന്മാരുണ്ട് അവിടെ. അപ്പൊ ഞാൻ ഈ ഗുരുവിന്റെ അടുത്ത് അഹം ബ്രഹ്മാസ്മിയെ കുറിച്ച് വിളിച്ചു. അപ്പോ ഗുരു എന്നോട് പറഞ്ഞത് അഹം ബ്രഹ്മാസ്മി നിങ്ങൾ ഈ പുസ്തകം ഒന്നും പഠിച്ചു കഴിഞ്ഞാലും അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരിക്കലും പിടികിട്ടത്തില്ല, നിങ്ങൾ ചോദിച്ചിട്ടും കാര്യമില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ചുറ്റും കുറെ ആൾക്കാരിരിപ്പുണ്ട്. അത് ഒരു 6-7 പെൺകുട്ടികളാണ്. പെൺകുട്ടികളെന്ന് വെച്ചാൽ 10-30 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളാണ് അവിടെ ഇരിക്കുന്നത്. എന്നിട്ട് അവരോട് ചോദിച്ചെന്താ നിങ്ങൾക്ക് അഹം ബ്രഹ്മാസ്മി എന്ന് അനുഭവമല്ലേ എല്ലാവരും തരെയായിട്ട്, ഞങ്ങൾക്കെല്ലാം അഹം ബ്രഹ്മാസ്മി എന്ന അനുഭവമുണ്ട് എല്ലാവരും തരെയായിട്ട്, ഞാൻ അത്ഭുതപ്പെട്ടു. പിന്നെ നോക്കിയപ്പോ അവിടെ ഇരിക്കുന്ന എല്ലാരും തരെയായിട്ട് എല്ലാരും അഹം ബ്രഹ്മാസ്മിയാണ്, എല്ലാവരും പറഞ്ഞാക്കെല്ലാം ബ്രഹ്മാസ്മി എന്ന് വെച്ചാൽ വിഭ്രാന്തമായ മനസ്സുകളിൽ ഇങ്ങനെ അനുഭവം ഉണ്ടാവും. അതിനെ കുറിച്ചല്ലേ കൂടെ പറയും, യോഗശാസ്ത്രം പറയുന്നു അതല്ല. അതിനൊരു വിഭ്രാന്തി എങ്ങനെ ഉണ്ടായി അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞു അതല്ല. ചിലർക്ക് എന്തെങ്കിലും മന്ത്രങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ തന്നെ എന്തോരും മനസ്സേതോ ഒരു മായികമായ ലോകത്തിലേക്ക് അങ്ങ് പോകുന്നത്, ആ മന്ത്രത്തിന്റെ ഗുണമോ അല്ലെങ്കിൽ ഉപദേശിച്ചു കൊടുത്ത ഗുരുവിന്റെ പ്രത്യേകതയൊന്നുമല്ല, പിന്നെ എന്താണോ അവരുടെ മനസ്സങ്ങനെ ആയതുകൊണ്ട് മന്ത്രമൊന്നും ഇല്ലാതെ ചിലപ്പോ അങ്ങനെയാണ് പ്രപഞ്ചബോധം നഷ്ടപ്പെട്ടിരിക്കും. പറഞ്ഞിട്ട് വലിയ മെഡിറ്റേഷൻ ഗ്രൂപ്പുകളൊക്കെ അങ്ങനെ ഇരുന്ന് നിലവിളിക്കുന്നതും കരയുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ചിരിക്കുന്നത് മാനസിക വിഭ്രാന്തികളാണ്. പക്ഷെ അതവർക്ക് സമാനം സന്തോഷവും കൊടുക്കുന്നുണ്ട്, അത് ശരിയാണ്. അത് അനാവശ്യമാണെന്ന് അല്ല ഞാൻ പറയുന്നത്, അതല്ല ഇവിടെ പറയുന്നതെന്നുള്ളതാണ്. അത് അവർക്ക് ഗുണമുണ്ടാവും. എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലും ഗുണമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വേണം. അപ്പൊ അവർക്ക് അതല്ല വേറെ വഴിയില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ വലിയ പ്രാർത്ഥനായോഗങ്ങൾ നടക്കുന്നിടത്ത് എന്താണ് ഇത് കാണാം. പെന്തക്കോസ്തുണ്ട്, അവിടെ എല്ലാ ആൾക്കാരും കൂടി ഇത് നിലവിളിക്കുകയും അന്യഭാഷ സംസാരിക്കുകയും കാണുമ്പോൾ തന്നെ അറിയാം ഒരുതരം ഹിസ്റ്റീരിയാണ്. പക്ഷെ അവർക്ക് സന്തോഷം കൊടുക്കുന്നുണ്ട് നല്ലത്. അപ്പൊ അവരുടെ മനസ്സ് സമാധിയിലാണ്, അതൊന്നുമല്ല ഇവിടെ പറയുന്നത്, വിഭ്രാന്തികളല്ല. അതൊരു പ്രത്യേക മനസ്സുള്ളവർക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേ പറ്റും. അവിടെ ഈ ആൾക്കൂട്ടങ്ങളുള്ള എല്ലായിടത്തും ആത്മീയ ആൾക്കൂട്ടങ്ങളെന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും ഇതാണ്. എല്ലാ സ്ഥലത്തും ഇത്തരത്തിലുള്ള വിഭ്രാന്ത മനസ്സുകൾ ഒരുമിച്ച് കൂടുന്ന എല്ലാ ആത്മീയ ആൾക്കൂട്ടങ്ങളും അത് അവർക്ക് ഗുണം ചെയ്യുന്നതാണ്. കാരണം അവരുടെ മനസ്സിനതുകൊണ്ട് ശാന്തി കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റും. അതല്ല ഇവിടെ പറയുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. സമാധാനം